അതൊരാശയം. ഈ തത്വം പറയുന്നത് അത് പ്രായോഗികത, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. തത്വങ്ങൾ പറയുന്നു എന്താ പ്രായോഗികത കൂടെ വേണമല്ലോ. മനുഷ്യ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നെങ്കിൽ അവിടെ ഒരു കാര്യം പറഞ്ഞു, ഇത് പരദ്രോഹം പ്രവർത്തിക്കുന്നു, ഇതാണ് എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു മതം, ഒരു തത്വം. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പരനുപദ്രവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട്? അതിനാണ് ഇവിടെ പറഞ്ഞത്, അവനവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ അപരന്റെ സുഖത്തിനായവരെ, സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ദോഷം വരാൻ പാടില്ല എന്നുള്ളതെല്ലാം അവർക്കും അത് ഗുണകരമായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോ ഇതാണ് അതിന്റെ പ്രായോഗിക വശം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞു. താൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് ഗുണമായി വരുമോ ദോഷമായി വരുമോ എന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയത്തില്ല. അതെങ്ങനെ അറിയാൻ പറ്റും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഗുണമാണോ ദോഷമാണോ എന്നുള്ളതൊന്നും അറിയണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രവൃത്തി ബോധപൂർവം അങ്ങനെ ചെയ്യും എന്നുള്ളത് സാധാരണ മനുഷ്യർ പറയും. മറ്റുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം വരാതെ ജീവിച്ചാൽ സാധാരണ അലസന്മാരായ സ്വാമിമാരൊക്കെ സ്ഥിരം പറയാറുള്ളതാണ്. നമുക്ക് ആർക്കും ഗുണമൊന്നും ചെയ്തില്ലെങ്കിൽ ആർക്കും ദോഷമൊന്നും വരാതെ ജീവിച്ചാൽ എന്ന് പറയും. അപ്പോ അത് ഒരു നിഷേധാത്മക രീതിയാണ്. അപ്പോ ആർക്കും ദോഷം വരാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരുന്നാൽ ആർക്കും ദോഷമുണ്ടല്ലോ. പിന്നെ ഒന്നും ചെയ്യാതിരുന്നാലും ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റുകളുണ്ട്. നമ്മുടെ ശരീരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്, അവയ്ക്കൊക്കെ ഗുണം ചെയ്യും. അപ്പൊ നമ്മളത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്നതുവരെ അത് ഗുണം ചെയ്യും. ചത്തു കഴിഞ്ഞാലോ അത് മണ്ണിലാണ് വീഴുന്നെങ്കിൽ ഒരുപാട് പുഴുക്കളും കൃമികീടങ്ങളൊക്കെ ഇത് ഭക്ഷിക്കും. അപ്പോൾ ആർക്കും വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും പ്രകൃതി തന്നെ ഇതിന് ചില നിയമങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പ്രയോജനം ചെയ്യും. അപ്പം അതുപോലെ അങ്ങനെയുള്ള ഒരു സിദ്ധാന്തമല്ല പറയുന്നു, ഇവർ പറയും ഈ ഒരു മതം എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് 23 പറയുന്നു, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാൽ ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അപ്പോ അതിന്റെ പ്രായോഗികമായ ഈ തത്വത്തിന്റെ വശം എന്ന് പറയുന്നത് ബോധപൂർവമുള്ള പ്രവൃത്തിയാണ്. അല്ലാതെ ആർക്കും ഞാൻ ഉപദ്രവം ചെയ്യുന്നില്ല എന്ന് ഒരു പാറ ആർക്കും ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. അതും അങ്ങനെ ജീവിച്ചു പോവേണം. എന്തെങ്കിലും ഒന്ന് നശിച്ചു പോകും, നശിക്കുന്നവരങ്ങനെ ഇരിക്കും. അങ്ങനെ ആരെങ്കിലും പൊട്ടിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഒരു ഉപകാരമാണ്. അതിനും പല ഉപയോഗവും വരാം. എങ്കിലും പാറ പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധപൂർവം ആർക്കും ഒരു ഉപകാരം ചെയ്യുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, അപ്പരനു വേണ്ടി അന്യന് വേണ്ടി. അപരനെന്ന് പറഞ്ഞാൽ അന്യനും തന്നെ അർത്ഥം, അല്ലാതെ പരനില്ലാത്തവൻ താനും തന്നെ അർത്ഥം. തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആരും ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല, എല്ലാവരും അവനവന് വേണ്ടി പ്രവർത്തിക്കുക. മനുഷ്യരെല്ലാം പ്രവർത്തിക്കുന്ന അവനവന് വേണ്ടിയിട്ടാണ്. അപരനാവുന്നേപ്പോ താനാണ് തനിക്ക് വലുത് പരൻ എന്ന് കരുതുന്നവനെ സംബന്ധിച്ച് എന്തു വരുന്നു? അപരനും ഉണ്ടാവും, അന്യൻ ഉണ്ടാവും. അവൻ അല്ല തനിക്ക് പരൻ, അവൻ വേറെയാണ്, താൻ വേറെയാണ്. ഇനി ശരിക്കും അപരനില്ല, അവനവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ഒരാത്മരൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമഹമെന്ന് നിർവണമെന്നതൊക്കെ ആരായി അകമേ പലതല്ല. ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അപരനില്ല, മറിച്ച് തന്നെ കുറിച്ച് ഒരാൾ ചിന്തിക്കുമ്പോൾ, തന്നെ ഒരു വ്യക്തിയായി ചിന്തിക്കുമ്പോൾ മറ്റേ തത്വമില്ല. നമ്മൾ തത്വത്തെ അറിഞ്ഞാലും നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയായിട്ടേ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ തന്നെ കുറിച്ചൊരു വ്യക്തിയായി ചിന്തിക്കുമ്പോൾ അവിടെ അപരനുണ്ട്. അപ്പൊ അപരന് വേണ്ടി അന്യന് വേണ്ടി അഹർനിശം പ്രയത്നം, അഹർനിശം നിരന്തരം പ്രയത്നം പ്രവർത്തി, കൃപണത വിട്ട്, കൃപണതയില്ലാതെ. കൃപണൻ എന്ന് പറയുന്നതിന്റെ നേരർത്ഥം സാധാരണ സംസ്കൃതത്തിൽ ആ വാക്കുപയോഗിക്കുന്ന പിശുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് കൃപണൻ. പക്ഷെ അതിന് മറ്റർത്ഥങ്ങളുമുണ്ട്. അറിവില്ലാത്തവൻ ഉപനിഷത്തിലൊക്കെ ഉപയോഗിക്കുമ്പം കൃപണൻ, ആത്മാവിനെ അറിയാത്തവൻ. ആത്മാവിനെ അറിയാതെ ആരാണോ ഈ ലോകം വിട്ടുപോകുന്നത് അവൻ കൃപണനാണോ എന്ന് ഉപനിഷത്തിൽ പറയും. അപ്പോൾ അവിടെ വേറെ അർത്ഥമാണോ അറിവില്ലാത്തവൻ? കൃപണന് സ്വാർത്ഥൻ എന്നർത്ഥം, പിശുക്കൻ, സ്വാർത്ഥൻ, അറിവില്ലാത്തവൻ, എല്ലായിടത്തും കൂടെ ചേരും. അപ്പോ അന്യന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ പിശുക്കില്ലാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്, നിർലോഭമായി. അത് ഇവിടെ പറയുന്നു അഹർനിശം, രാവും പകലും അന്യന് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷെ അങ്ങനെ രാവും പകലും അന്യന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാകും? ശരിയാണ്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവര് അങ്ങനെ അന്യന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്, നമ്മളെ അന്യന് വേണ്ടി പ്രവർത്തിപ്പിക്കാനല്ല ശീലിപ്പിക്കുന്നത്. അതെ, ചെറിയ പ്രായം മുതലെ നമ്മളെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഇതൊന്നും അന്യന് വേണ്ടി പ്രവർത്തിക്കാനല്ല. എല്ലാവരും പറയുന്ന എന്താണ്, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. അതാണ് എല്ലാവരും ഉപദേശിക്കുന്നത്, പഠിക്കണം, ഉയർന്ന പരീക്ഷകൾ പാസ്സാവണം, പിന്നെ നല്ല പരീക്ഷ പാസ്സായ ഉദ്യോഗം പണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാവണം. ഇതൊക്കെ അവനവന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അന്യന് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ കുറച്ച് പണമൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരുവനായാലും ശരി, ഒരുവളായാലും ശരി, പുരുഷന് മാത്രമല്ല സ്ത്രീയായ, പിന്നെ അവര് അപരൻ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ആരായിരിക്കും? സ്വന്തം കുടുംബം. അത്രയും മനുഷ്യൻ ചിന്തിക്കും. അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ താനല്ലല്ലോ, തൻ്റെ ആൾക്കാരല്ല. അപ്പൊ തൻ്റെ ആൾക്കാർക്ക് വേണ്ടി അഹർനിശം, രാവും പകൽ മരിക്കുന്നതുവരെ പിന്നെ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ സാധാരണ മനുഷ്യനും ഈ പറയുന്ന കാര്യത്തിൽ അഹർനിശം പ്രയത്നം പറയുന്നു. ഇത്രയൊക്കെ സാധ്യത കൂടുതൽ സമയം സ്വാർത്ഥമായി സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന കൃപാലു അങ്ങനത്തെ കൃപയുള്ള ആൾക്കാർ, ഗുരുവിനെ പോലെയുള്ള ആൾക്കാർ എന്നേ പറയാൻ പറ്റും. അവരെന്ത് ചെയ്തു, ജീവിതത്തിൽ വലിയൊരു കാലം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു, അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച്. അതത്രേ ഉള്ളൂ നമുക്ക് പ്രവർത്തിക്കാന്ന് വെച്ചാൽ, നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളൊരു വിദ്യാഭ്യാസം പോലും നമുക്ക് കിട്ടത്തില്ല, പിന്നെ അല്ലേ പ്രവർത്തിക്കും. അങ്ങനെ ഒരു ബോധം പോലും ഉണ്ടാകാൻ സാധ്യതയില്ല, ഒരിടത്തുമില്ല. പിന്നെ ഇനി വേറൊന്നുണ്ട്, ഇനി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതെങ്ങനെ പ്രവർത്തിക്കണം, അതൊരു പ്രധാനമായൊരു വിഷയമാണ്. എങ്ങനെ പ്രവർത്തിക്കും മറ്റുള്ളവർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള അവസരം എന്താണ്, അതുകൊണ്ട് വേണ്ടത്. മതത്തിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും, രാഷ്ട്രീയത്തിൽ പോയാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമോ? അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവരെന്നെ ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോ ചിലർ പറയുന്നു ഞങ്ങൾ വലിയ ത്യാഗിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അത് ചിലപ്പോൾ സ്വന്തം ജാതിക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നു. അപ്പൊ അത് മാത്രമല്ല അവരാണ്, ചിലര് സ്വന്തം മതത്തിന് വേണ്ടി പ്രവർത്തിക്കും, അന്യന് വേണ്ടി പ്രവർത്തിക്കാന്ന് പറഞ്ഞു സ്വന്തം മതത്തിലുള്ള ആൾക്കാർ. രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടി, അവരെ രാഷ്ട്രീയത്തിലുള്ള അണികൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മറ്റു രാഷ്ട്രീയത്തിലുള്ളവരോട് അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ തോന്നത്തില്ല. മുൻഗണന സ്വന്തം പാർട്ടിക്കാർക്കായി. ഇനി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികളായ ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ അവസരങ്ങളനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നു. ഇനി സ്വാമിമാരായാലോ അവരെന്ത് ചെയ്യും, ആരാൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അവര് വെള്ളയടിക്കുക, വർഷം തോറും ചുരണ്ടിക്കളയുക, വീണ്ടും വെള്ളയടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികൾ അവർക്ക് ചെയ്യാവണം. അല്ലേ, വർഷാവർഷം പെയിന്റ് അടിക്കുക, മെയിൻ്റനൻസ്, അവന്മാരുടെ പ്രവൃത്തി ഇത്രയൊക്കെ നടക്കും, ഇത്രയൊക്കെ പറ്റും മനുഷ്യന്. അത് അവരുടെ കുറ്റമല്ല, ഞാൻ കുറ്റം പറയുന്നതല്ല. ഈ പറയുന്ന കൃപാലു എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഗുരുവിനെ പോലെ മനുഷ്യരെ മുഴുവൻ മാനവികതയെ മുൻനിർത്തി സർവ മനുഷ്യർക്ക് വേണ്ടിയും ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതവിടെയൊക്കെ പറ്റും. ബാക്കി നമ്മളുടെ, നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും, അതിൻ്റെ അവസരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. എത്രയൊക്കെ വലിയ ആശയങ്ങളും മനസ്സിലുണ്ടെങ്കിലും നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, അവസരങ്ങളിലേ പ്രവർത്തിക്കാൻ പറ്റും. മറ്റവരങ്ങനെയല്ല, അവർ അവസരങ്ങളെ സൃഷ്ടിക്കുകയാണ്, അവസരങ്ങളെ തന്നെ സ്വയം സൃഷ്ടിക്കും. അങ്ങനെ സൃഷ്ടിച്ചിട്ട് അവര് അപ്പോ സമൂഹത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഇവിടെ പറയുന്ന ശരിക്കുള്ള അഹർനിശം, രാവും പകനുമുള്ള പ്രയത്നം എന്ന് പറയും. ശരിക്കും കൃപണത ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്, സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കൃപാലു എന്ന് പറഞ്ഞാൽ കൃപ ഉള്ളവൻ, സർവപ്രാണികളിലും തുല്യ കൃപ കൊണ്ട് കേട്ടിട്ടുണ്ട് നടക്കയാൽ, കേട്ടിട്ടില്ല? ഒരിടത്തും കേട്ടു. ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഏത് പേജിലാണെന്നിപ്പോ നിങ്ങളുടെ പുസ്തകത്തിലും ഉണ്ട്. ഇതിലൂടെ ഈ പുസ്തകം വേറെയാണ് എന്റെ. സർവപ്രാണിയിലും തുല്യ കൃപ കൊണ്ട് നടത്തിയ അന്തണന്മാരെന്ന് ചൊല്ലേണ്ടത് സന്യാസിമാരെയാ. ഇതാരെ തിരുക്കുറ സർവപ്രാണിയിലും തുല്യ കൃപ കൊണ്ട് നടക്കുന്നു. നീത്താർ പെരുമ സന്യാസി മഹിമയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സർവപ്രാണിയിലും കൃപ കൊണ്ട് നടന്ന വെറുതെ നടന്നാ പോരെ, പ്രവർത്തിക്കണം. അതിലൂടെ വേണം നടക്കാലെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാലെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് സന്യാസി എന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതീത് പറയുന്ന കൃപാലുക്കളായ സന്യാസിയെ കുറിച്ച് പറഞ്ഞെന്ന് നമ്മൾ കരുതി പോകും. അല്ല, സാധാരണ സന്യാസിമാർക്ക് അത് അത്രയും പ്രായോഗികമാകത്തില്ല. ഗുരു സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ആരാണ് സന്യാസി, അതിനെന്താ പറയുന്നത്? സ്വാർത്ഥം പിടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് അതാണ് സന്യാസം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ പോരാ, സ്വാർത്ഥത വിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇതാണ് സന്യാസത്തിന് പറഞ്ഞത്. അത് ഗുരുവിന്റെ കാഴ്ചപ്പാടാണ്. സന്യാസി പ്രവർത്തിക്കണമെന്നാണ്. അത് തന്നെ ഇവിടെ ആര് പറഞ്ഞത്? തിരുക്കുറൽ തിരുവള്ളുവർ. തിരുവള്ളുവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കാര്യം പറഞ്ഞു. എന്റെ അടുത്ത ദിവസം സച്ചിദാനന്ദ സ്വാമിയുടേതായിട്ടൊരു പ്രസ്താവന പത്രത്തിൽ ഒന്നായിരുന്നു, വായിച്ചാൽ നിങ്ങളായിരുന്നു. എന്തായിരുന്നു? രണ്ടു ദിവസം മുമ്പ് എവിടെയോ ഒരു പ്രഭാഷണം ഒരു കാച്ച് കാച്ചിട്ടുണ്ടായിരുന്നു. അതായത് തമിഴ്നാട്ടിലെ ആസ്ഥാന ഗുരുവാണ്, അങ്ങനെയാണ് ഞാൻ വായിച്ചത്. അങ്ങനെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. തിരുവള്ളൂർ അതുപോലെ ഇങ്ങനെ തന്നെ കേട്ടോ, വായിച്ചായിരുന്നു, വെറുതെ പറഞ്ഞോളായിരുന്നു. പത്രത്തിൽ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ഇങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ വായിച്ച് അറിഞ്ഞായിരുന്നു. തമിഴ്നാട്ടിന്റെ ആസ്ഥാന ഗുരുവാണ് ആയിട്ട് അവരംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ആര്? തിരുവള്ളുവര്. അതുകൊണ്ട് നാരായണ ഗുരുവിനെ കേരളത്തിന്റെ ആസ്ഥാന ഗുരുവായി അംഗീകരിക്കുന്നു. വായിച്ച ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ തമിഴ്നാട്ടുകാർ തിരുവള്ളൂരെ ആസ്ഥാന ഗുരുവായി അംഗീകരിച്ചോന്നുള്ള കാര്യമാണ്. എന്റെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാ കൊള്ളാം. സ്വാമിയങ്ങ് ഇതൊക്കെ പബ്ലിക്കായി പ്രസംഗിക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ തമിഴ്നാട് ഗവൺമെന്റ് ആസ്ഥാന ഗുരുവായി ആരെയും വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അവർക്കൊരു ആരോഗ്യം അങ്ങനെ വെച്ചിട്ടുള്ളതായിട്ട് എന്റെ അറിവില്ല. പിന്നെ എവിടുന്ന് ഈ വിവരം കിട്ടിയെന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നാരായണ ഗുരുവിനെയും കേരള ഗവൺമെന്റ് ആസ്ഥാന ഗുരുവാകണമെന്ന് പറഞ്ഞാൽ ആദ്യം മറ്റേതാദ്യം ശരിയാവണ്ടേ? പിന്നെ ഇത് പരിഗണിക്കാൻ പറ്റും. അതുകൊണ്ട് സത്യദാനന്ദ സ്വാമിയെ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിച്ചു നോക്കണേ, എവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? ഇങ്ങനെ വല്ലതും ഉണ്ടോ? പത്രത്തിൽ കേട്ടല്ലോ. സ്വാമിക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? തമിഴ്നാട്ടുകാർ ചെയ്യുന്നത് തിരുവള്ളുവർ ഡേ എന്ന് പറഞ്ഞൊരു ദിവസം അവർ അനുസ്മരിക്കുന്നുണ്ട്. കാരണം ഈ തിരുവള്ളുവർ എവിടെ ജനിച്ചു എന്നോ അച്ഛനും അമ്മയും ആരാണെന്നോ യാതൊരു വിവരവുമില്ല. അത് ബി സിയിൽ എന്നൊക്കെ ചിലർ പറയുന്നു, ബി സി 300 ഇങ്ങനെയൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊന്നും പല അഭിപ്രായങ്ങളുണ്ട്. പല ഗവേഷകരും അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു എന്നുള്ളതല്ല. ക്രിസ്ത്യാനികൾ പറയുന്നത് തിരുവള്ളുവർ ക്രിസ്ത്യാനിയായിരുന്നു എന്ന് അങ്ങനെ പറയുന്നു. കാരണം വ്യക്തമായ ഒരു ചരിത്രരേഖയൊന്നുമില്ല. ജനിച്ച് മൈലാപ്പൂരിലാണ് ജനിച്ചതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പല കഥകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് തന്നെ എല്ലാ വർഷവും ജൂലൈ മാസത്ത് തിരുവള്ളുവർ ദിനം അവരാചരിച്ചിരുന്നു. പിന്നീട് മദ്രാസ് ഗവൺമെന്റ് അത് മാറ്റിയിട്ട് അവരുടെ ഏറ്റവും വലിയ ദേശീയ ആഘോഷമാണ് പൊങ്കൽ. പൊങ്കലിനോടനുബന്ധിച്ച് എല്ലാ ജനുവരി മാസവും 15-16 തീയതികൾ തിരുവള്ളുവർ ഡേ ആയിട്ട് അവിടെ ആചരിക്കുന്നു. അതിപ്പോ ഗുരുവിന്റെ ജയന്തി സമാധിയും അവധി കൊടുത്തതുപോലെയാണ്. സർക്കാർ ജയന്തിയും സമാധിയും അവധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ അത് അംഗീകരിച്ചിരിക്കുകയാണ്. ആ ദിവസങ്ങള് സർക്കാർ അതിനെ ആചരിക്കുന്നോണ്ടാണ്, സർക്കാരിന്റെ അംഗീകാരമാണ് അവധി കൊടുക്കുക. ഇതുപോലെ അവധി അവിടെയും കൊടുത്തിട്ടുണ്ട്, തിരുവള്ളുവർ ഡേ എന്ന് പറഞ്ഞു. അത് വെറുതെ ഒരു ദിവസം കൃത്യമായ തിരുവള്ളുവരുടെ ജയന്തിയോ സമാധിയോ ഒന്നുമല്ല, ഒരു ദിവസം അങ്ങനെ വെച്ചു. അതിന് കാരണങ്ങളുമാണ്. ഇതിനപ്പുറം തിരുവള്ളുവർ അവിടെ ആസ്ഥാന ഗുരുവായിട്ട് സ്വീകരിച്ചുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ കൊള്ളാം. എങ്ങനെ അല്ല, അങ്ങനെ ഇപ്പോ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. നടക്കാത്ത കാര്യം നമ്മള് അല്ല, അപ്പോ ഇതൊക്കെ അല്ല. അങ്ങനെ ആവശ്യപ്പെടുമ്പോ ഈ ഇത് നോക്കണ്ടേ, ഇങ്ങനൊന്നും തമിഴ്നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ കൊള്ളാം. എന്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ ഇനി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു തരണം എന്ന്, എവിടെ ഏത് സർക്കാരാണ് തീരുമാനിച്ചത്. അല്ല, തിരുവള്ളുവർ ഡേ ആണെങ്കിൽ അത് ഗുരുവായിട്ട് അംഗീകരിക്കുന്നതൊന്നുമല്ല. അത് ഇവിടെ ഗുരുവിന്റെ ജയന്തി സമാധി സർക്കാർ അവധി പ്രഖ്യാപിച്ചാല് ജനുവരി 15 അവധി പ്രഖ്യാപിച്ച് അത് അവിടെ ആഘോഷിക്കുന്നു. തമിഴർക്ക് തിരുവള്ളുവർ അവിടെ വളരെ ആദരവാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷേ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്ത് പരസ്യമായി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതൊക്കെ ചോദ്യം ചെയ്യും. ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, ഇല്ലെന്നാണ് എന്റെ അറിവ്. ഇനി ഉണ്ടെന്ന് പറയണെങ്കിൽ ഒന്നറിഞ്ഞാൽ എനിക്കും കൊള്ളാം. നിങ്ങൾ ആരെങ്കിലും ചോദിക്കും എവിടെ നീ വിവരം കിട്ടി. ഇനി തിരുവള്ളൂർ ഡേ ആണെങ്കിൽ ഇവിടെ ഉണ്ട്, ഗുരുവിനെ സംബന്ധിച്ചുകൊണ്ട് ഗവൺമെന്റ് ആചരിക്കുന്ന ഒരു ദിവസമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അടുത്ത്? ആ ദിവസത്തെ ഗവൺമെന്റ് ആദരിക്കുന്നു എന്നാണ് ജയന്തി സമ്മാനം. അതുകൊണ്ടാണ് അവധി കൊടുക്കുന്നത്. അപ്പൊ അത് വലിയൊരു ഗുരുവിന്റെ മഹത്വത്തിന്റെ അംഗീകാരമായിട്ടാണ് അത് ചെയ്യുന്നത്. അത്രയും തമിഴ്നാട്ടുകാർ ചെയ്യുന്നു. അല്ല, ആസ്ഥാന ഗുരു അത് പറയുന്നില്ല, ആസ്ഥാന വൈദ്യം, കൊട്ടാരം വൈദ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ ഏർപ്പാടാണ്? അങ്ങനെ ഒരു ഏർപ്പാട് ഞാൻ കേട്ടിട്ടില്ല. പണ്ട് കൊട്ടാരം വൈദ്യന്മാരൊക്കെ ഉണ്ടാവും. ആസ്ഥാന പണ്ഡിതൻ പഴയ കാലഘട്ടത്തില് ഈ രാജഭരണകാലത്തൊക്കെയാണ്. ജനാധിപത്യപ്പെടുന്നു. ആര് ഭാരതരത്നം എന്ന് പറഞ്ഞാല് അതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ചാല് ഭാരതരത്നം സച്ചിൻ ടെണ്ടുൽക്കർക്കും കൊടുത്തിട്ടുണ്ട്. അതെ, സച്ചിൻ ടെണ്ടുൽക്കർ നല്ലൊരു കായിക താരമാണ്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് പത്മശ്രീ കുഴപ്പമില്ല. പക്ഷെ ഈ ഭാരതരത്നം എന്നൊക്കെ പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിപ്പോ അത് ഗുരുവിന് അതിന്റെ ആവശ്യമുണ്ടോ? അത് നമ്മള് മഹാത്മാഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ടോ ഭാരതരത്നം? എന്താ കൊടുക്കാത്ത? അതിനും മേളിലാണ് കാണുന്നത്. ഭാരതരത്നം എന്ന് പറയുന്ന ഒരു അവാർഡ് കൊടുക്കുന്നതിനും മേളിലാണ് അങ്ങനെ കാണുന്നത്. ആ അപ്പം മറ്റുള്ളവരിൽ ഒരാളാവും ഒരു ഉണ്ട്. അത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതായിരുന്നു. അതൊന്നുമല്ലല്ലോ, ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത് ഗുരുവിന്റെ ആശയങ്ങളിലൂടെയാണ് ഗുരുവിന്റെ മഹത്വം ലോകം അറിയുന്നത്. ഗുരു എന്ത് പറഞ്ഞു, ഭാവി കാലത്ത് ഗുരുവിന്റെ ആശയങ്ങൾ എങ്ങനെ സ്വീകരിക്കും, അത് വലിയൊരു മഹത്വമാണ്. അതിപ്പോ ഗുരുവിന്റെ മഹത്വത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് ബോധപൂർവം. അപ്പോ അതൊക്കെയാണ് പൊളിച്ച് കാണിക്കേണ്ടത്, അതൊക്കെ അസംബന്ധമാണ്. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കേട്ടിട്ടുണ്ട്? എന്താണ്? ഇത് മാത്രമല്ല, ഈഴവരെ സംഘടിപ്പിച്ചിട്ട് മേൽജാതിക്കാർക്കെതിരെ തിരിച്ചുവിട്ടത് ആ അർത്ഥത്തിൽ. ശരിക്കും ഞാനത് വായിച്ചിട്ടില്ല, കേട്ടിട്ടുള്ളതാണ്. ഈഴവര് തീയര് ഇവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടുത്തെ മേൽജാതിക്കാർക്ക് എതിരായി എന്ന് EMS പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് വായിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മനിച്ചു. അപ്പോ ഗുരു അങ്ങനെ ചെയ്തു എന്നുള്ളത് ശരിക്കും ആരാ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ മേൽജാതിക്കാരല്ലേ പറയേണ്ടത്? അന്നത്തെ മേലും കീഴെന്നൊക്കെ പറയുന്നത് അന്നത്തെ ഒരു സ്ഥിതി വെച്ച് പറയണം. മേലും കീഴും ഒന്നും ഉണ്ടായി, പക്ഷെ നമ്മൾ പഴയ കാര്യം പറയുമ്പം അതിന് പകരം വേറെ വാക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് മേൽജാതിക്കാരായിരുന്ന, അന്ന് അങ്ങനെ കരുതിയിരുന്ന നായന്മാരോ ബ്രാഹ്മണരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു അഭിപ്രായം? ജാതീയമായി സംഘടനകൾ പറഞ്ഞിട്ടുണ്ടോ ഗുരു ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ചത്? നായന്മാരുടെ ആചാര്യനായിരുന്ന മന്നത്ത് പത്മനാഭൻ ഗുരുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങനെ ആ ഒരിക്കലും ഗുരുവിനെ നിന്ദിച്ച് പറഞ്ഞിട്ടില്ല. വക്യം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഒരു സവർണജാത തിരുവനന്തപുരത്ത് മുമ്പും ശിവഗിരി വന്ന് ഗുരുദേവനെ കണ്ട് നമസ്കരിച്ചിട്ടാ പോയത് അവര്. ആ കൂട്ടത്തിൽ മന്നത്ത് പത്മാവനുണ്ടായിരുന്നു, പത്മനാഭനുണ്ടായിരുന്നു. ബ്രാഹ്മണരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കെതിരായിട്ട് ഗുരു പ്രവർത്തിച്ചു എന്ന്. ഗുരു അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല. എന്നിട്ടും എന്തു ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. നമുക്ക് പരിശോധിക്കും. അപ്പോ EMS ജാതി കുശിപ്പ് ഉണ്ടായിരുന്നു എന്ന് കെആർ ഗൗരിയമ്മ പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വിപ്ലവകാരിയാണ്. EMS അല്ല, EMS മകൻ. അതായത് ഒരു മീറ്റിങ്ങിന് വെച്ച് ഗൗരിയമ്മ പറഞ്ഞു, ഞാൻ നമ്പൂതിരിപ്പാട് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ EMS മകൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോവത്തി എന്ന് വിളിക്കും എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പറയത്തക്ക യാതൊരു പ്രകോപനവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവര് പാർട്ടിയിൽ വളരെ സീനിയറും എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവര് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊന്നും പുറത്തുപോയി. അപ്പോ അങ്ങനെ പെട്ടെന്ന് ജാതീയമായി അധിക്ഷേപിക്കത്തക്ക ഒരു പ്രതികരണം EMS മോന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അത് മറ്റൊരു വിഷയം. അപ്പൊ അവിടേക്ക് പോയത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് അതാണ്. ബോധപൂർവമായി തന്നെ ഗുരുവിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവരെല്ലാം ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ പാർട്ടി അജണ്ടകളാണ്. ഈ സമുദായത്തിൽ ഛിദ്രം ഉണ്ടാക്കുക, ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൂടെ നടത്തുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ചില ആശയങ്ങളുണ്ട് ഇവർക്ക്. ഇതൊക്കെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലിച്ചിട്ട് കൂടെ ആളെ നടത്താൻ പറ്റും. പക്ഷെ ഗുരുവിന്റെ നയം അതല്ലായിരുന്നു. ഗുരു ഒരിക്കലും അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, ആ സമയത്ത് ഇത്രയും ജാതീയമായ വൈരുദ്ധ്യം, അകൽച്ചയും, വിദ്വേഷവും, കുശുമ്പും, അസൂയയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ജാതികൾ തമ്മിൽ അടിക്കാതെ ഒരു ജാതിയെ സംഘടിപ്പിച്ച് നിയന്ത്രിച്ച് മറ്റുള്ളവരോട് ഏറ്റുമുട്ടാതെ അവരെ മേലോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ മഹത്വം. അതിന്റെ പേരിൽ ആരുടെയും രക്തമൊന്നും കൂടെ പോയില്ലല്ലോ. അപ്പൊ ഈ പാർട്ടിക്കാരൊക്കെ ഇവരെ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി എത്ര പേരെ കൊന്നു, വർഗസമരമെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും എത്ര പേരെ കൊന്നിട്ട് അവര് വളർത്തിയെടുത്ത്, എത്ര ചെറുപ്പക്കാരെ കൊന്നു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ മാത്രമാണ്. ഇപ്പൊ ഗുരു അങ്ങനെ ഇവിടെ എന്തെങ്കിലും രക്തച്ചൊരിച്ചിലുണ്ടാക്കി ഇല്ലല്ലോ. ഗുരു അവസരയിടയിൽ പ്രവർത്തിച്ചു, അവരെ ഉയർത്തി. അവശതയില്ലാത്തവർക്ക് ഗുരുവിന്റെ ആവശ്യമില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ചരിത്രപരമായ ഒരു പ്രത്യേകതയാണ്. കഷ്ടത അനുഭവിച്ചവർക്ക് ഗുരുവിന്റെ ആവശ്യമുണ്ടാകും, അത് അനുഭവിക്കാത്തവർക്ക് ഒരു ഗുരുവിന്റെ ആവശ്യം ഉണ്ടാകില്ല. ഇത്രയുള്ളൂ അവിടെ വ്യത്യാസം. അതിനപ്പുറമൊന്നും ഇവിടെ ചരിത്രപരമായി, ഇവരുടെ ചരിത്രപരമായ വർഗസമരമൊന്നും ഇവിടെ നടന്നില്ല. ഗുരുവിന്റെ പ്രവർത്തനത്തിൽ അങ്ങനെയില്ല. അതാണ് അവർക്ക് പ്രയാസം. വർഗസമരം നടന്നില്ല. ഇതാണ് വർഗസമരം നടക്കണമെങ്കിൽ എന്ത് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണം. ലെനിനും സ്റ്റാലിനും ഒക്കെ ചെയ്തു മനുഷ്യനെ കൊല്ലണം. മാവോയും ഒക്കെ ചെയ്തു. അതുകൂടാണത് നടക്കാതെ തന്നെ എന്ത് ചെയ്തു, ഒരു ഒരുപാട് അവസ്ഥ അനുഭവിച്ച അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുത്ത് ഉയരുന്നു വരാൻ. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ആർക്കും തമസ്കരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഗുരു സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് മാനവികമായ സാഹോദര്യത്തിന്റെ അഹിംസയുടെ ഒരു മാർഗമാണ്. അതേവരെ എങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താൽ അത് പിന്നെ ഈ പറയുന്ന ആള് ബ്രാഹ്മണസഭയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിൽ നിന്ന് വിട്ടതിന് ശേഷം അവിടെ ചെന്നിരുന്ന ബ്രാഹ്മണരെ സംഘടിക്കണമെന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ടാണ് ഗുരുവിനെ കുറ്റം പറയുന്നത്. ആരോ ഇ എം എസ്? അത് അതിൽ നിന്ന് വിട്ടതിന് ശേഷം പറയും നിങ്ങൾ ബ്രാഹ്മണത്വം വളരെ ശ്രേഷ്ഠമാണെന്നൊക്കെ അവിടെ ചെന്നിരുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗങ്ങളൊക്കെ ഇന്ത്യമാണ്. അപ്പോ അതുപോട്ടെ, ഗുരുവിന്റെ രീതി അതായിരുന്നില്ല. അപ്പൊ ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത് ഭാരതരത്നമോ പത്മശ്രീയോ ഒന്നും കൊണ്ടല്ല. ഇവിടെ ആണെങ്കിലും സ്വാമിമാർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ, വെറുതെ കിട്ടുന്നതിന്റെ ഇരുന്നോട്ടെ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. സാധാരണ സ്വാമിമാർക്ക് അതൊരു അംഗീകാരം, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളതിനു വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നാൽ മതി. മുമ്പ് ഇവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹം ഈ പത്മശ്രീക്ക് വേണ്ടി ഒരുപാട് കേഴ്ന്നിരുന്നു, അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ അതിനുവേണ്ടി ഈ പത്മശ്രീയുടെ തുടക്കമായിട്ട് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന് തന്നെ ഒരു അവാർഡ് കൊടുത്തു. അവാർഡ് സ്വീകരിക്കുന്നതിന് ഞാനും കൂടെ പോയതാണ്. അത് അദ്ദേഹത്തിന്റെ ആൾക്കാരെ കൊണ്ട് ഇന്ന് അത് ഓർഗനൈസ് ചെയ്ത് അന്ന് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ഞാനും ബ്രഹ്മചാരികളും നമ്മുടെ ആശുപത്രിയിലെ സ്റ്റാഫും ഒക്കെ പോയത്, വേറെ ആരും ഇല്ലായിരുന്നു. അത് ഇതിന്റെ തുടക്കമായിരുന്നു. അപ്പോൾ അതിന്റെ ചർച്ചയിൽ ഈ ആശ്രിതന്മാരുണ്ടല്ലോ, അവരൊന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, അടുത്തന്നെ സ്വാമിക്ക് പത്മശ്രീ എന്നെയാണ്. അപ്പോൾ വേറെ ഒന്നും സ്വാമിക്കൊന്നിനോ പത്മശ്രീ പത്മവിഭൂഷൺ തന്നെ ആദ്യം കിട്ടണം. പക്ഷെ അത് അതിനുള്ള ആലോചനകളും നടന്നു, പക്ഷെ അത് നടക്കാതെ പോയത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് സ്വാമിയുടെ പേരുള്ള ഒന്നുകൊണ്ട് ക്രിമിനൽ കേസുകളും രാഷ്ട്രീയക്കാർക്ക് ഇത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ക്രിമിനൽ കേസുകൾ വന്നപ്പോൾ പിന്നെ അതുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ പോയി. ഇതൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നുള്ള കാര്യം. ഇതിപ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ, സർക്കാരിന്റെ ഒരു നയമാണ് ഇത്തരം പ്രസ്ഥാനങ്ങളെയൊക്കെ കൂടെ നിർത്തുക. കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ മേലധ്യക്ഷന്മാർക്കെല്ലാം ഇങ്ങനെയുള്ള അത് ഭരിക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ സ്വാമിക്ക് ഇത്തരം വലിയ ഒന്ന് പത്മവിഭൂഷൺ തന്നെ കിട്ടിയ കേസുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതന്നെ. അത് അവരുടെ ഒരു നയമാണ് ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ കൂടെ നിർത്തുക, അവാർഡുകൾ കൊടുത്തിട്ട്. അത് അവരുടെ ഒരു നയമാണ്. പക്ഷെ മറ്റ് വിവാദങ്ങളൊക്കെ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കോടതിയെ ശിക്ഷിക്കാൻ പറ്റും, ഇതായത് തിരിച്ചു പോകും, തിരിച്ചെടുക്കേണ്ടി വരും. ആ ശിക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവാർഡ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്, അല്ലെങ്കിൽ കിട്ടിയത്. രാഷ്ട്രീയക്കാർക്കൊക്കെ അത് കൊടുക്കണമെന്നുണ്ടായിരുന്നു, കാരണം ശിവരിയുടെ ഒരു അധിപതിക്ക് ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ അവാർഡ് എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന് കൊടുക്കുന്ന അവാർഡാണ്. ഇപ്പൊ സമുദായത്തിന്റെ എന്താണോ വോട്ട്, ഇതൊക്കെ വെച്ചുകൊണ്ടോ വെറുതെ ഒന്നും ആരും കൊടുക്കുന്ന, ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. എന്തായാലും ദോഷമുള്ള കാര്യമല്ല, അത് അവര് തരുന്നത് തരട്ടെ, നമ്മൾ വാങ്ങാം. പിന്നെ വോട്ട് കൊടുക്കുന്നത് ഇജുവേരിയുടെ സമയം പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യും, ആരും ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ ചിലക്കള് അവർക്കറിയാം ആർക്ക് ചെയ്യണം ചെയ്യണ്ടെന്ന്, അതവര് ചെയ്തോളൂ. സ്വാമിമാര് പറഞ്ഞ് പിന്നെ ഇവിടെ വോട്ടൊക്കെ ഇടിയിച്ചിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എനിക്കറിയാം. അങ്ങനെ സ്വാമിമാര് പറഞ്ഞ് ആസൂത്രണം ചെയ്ത് ഇവിടെ ഒരു വോട്ട് ഇടിയിച്ചിട്ട് പിറ്റേ അന്ന് രാത്രി ആ സ്വാമി മുങ്ങിയിട്ട് പിന്നെ പൊങ്ങിയത് ആലുവായിലാണ്. പിറ്റേ ദിവസം ഒരാഴ്ച കണ്ടായി ജനങ്ങൾ വന്ന് ഗസ്റ്റ് ഹൗസ് വളഞ്ഞു. അപ്പൊ ഞാനിവിടെ ഉള്ള സമയത്താണ് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞൊരു ലഗലേഖ ഇറങ്ങി. ഗീതാനന്ദ സ്വാമി പുള്ളിയതെന്ന് പറഞ്ഞില്ല, ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഫോണിൽ വിളിച്ച് തെറിയുറിയ അന്ന് നിങ്ങളാരൂടെ ഇല്ലല്ലേ. ഇല്ല, തെറി വിളിക്കുമ്പോഴാണ് പുള്ളി അറിയുന്നത് എന്റെ പേരിൽ നോട്ടീസ് അറിഞ്ഞത്. അപ്പൊ ഈ ഇറക്കിയാണ് സേഫായി ഈ സ്വാമി രാഖി രാമൻ അവിടുന്ന് ഓടിപ്പോയി. അപ്പൊ അതിന്റെ പിന്നെ വേറൊരു കളിയുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ഇവിടുന്ന് ഓടിച്ചാൽ അടുത്ത് വേറെ ചാൻസ് വന്നിരുന്നു. എന്തൊക്കെ കളികളാണ് ശിവേരി നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, അല്ല നോട്ടീസ് ഇറക്കി, സ്റ്റേറ്റ്മെന്റ് അല്ല നോട്ടീസ് ഇറക്കി. അന്ന് ഗുരുധർമ്മ പ്രചരണ സഭ എന്ന് പറയുന്നതിനെ ഉപയോഗിച്ച് അതിന്റെ ആൾക്കാരെ കൊണ്ട് കൊല്ലത്ത് ഓരോ ഈഴവരുടെയും വീടുകളിൽ കയറി, ഈ വ്യക്തി എന്ന് വെച്ചാൽ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടാണ്, ശിവേരിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്ത ആളാണെന്ന് പറഞ്ഞൊരു നോട്ടീസ് അറിയാം. ആ നോട്ടീസ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പാവം അറിഞ്ഞത് തന്നെ. അതൊക്കെ രാഷ്ട്രീയ ചില ഇടപെടലുകളാണ്. അതാണ് ഞാൻ പറയുന്നത്, ശിവേരിയിലെ സ്വാമിമാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്, രാഷ്ട്രീയത്തിൽ പോകരുത്. ആരെങ്കിലും പത്മശ്രീ എന്തെങ്കിലും വഴിയെ പോകുന്ന വരുന്നെങ്കിൽ കെട്ടിക്കോട്ട്, കുഴപ്പമൊന്നുമില്ല, വേണ്ടെന്നൊന്നും പറയണ്ട. പക്ഷെ അതും പിടിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ പാദ സേവയ്ക്ക് പോകരുത്. പിന്നെ EMS പറഞ്ഞു എന്ന് പറയുന്ന എന്താണോ, ഗുരുദേവൻ ബ്രിട്ടീഷുകാരുടെ പാദ സേവ ചെയ്തു എന്ന് പറയുന്നത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം ഗുരു പറഞ്ഞത് ശരിയാണ്, ശ്രീരാമന്റെ കാലത്ത് നമുക്ക് സന്യസിപ്പാനും കൂടി അവകാശമുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് അത് കഴിഞ്ഞതെന്നാണ് എന്നാണ് ഗുരു പറഞ്ഞത്. അത് ശരിയുമാണ്, കാരണം ശ്രീരാമന്റെ കാലത്താണ് സന്യസിച്ചതെങ്കിൽ എന്ത് ചെയ്തനായ ശ്രീരാമന്റെ കാലത്ത് ശൂദ്രൻ സന്യസിച്ചപ്പോ തന്നെ കഴുത്ത് വെട്ടിക്കളഞ്ഞ് തല വെട്ടിക്കളഞ്ഞു. അപ്പൊ അന്ന് ശൂദ്രന് സന്യസിക്കാൻ പാടില്ല, അറിഞ്ഞാൽ തല പോകും. അപ്പൊ അത് മനു പറഞ്ഞിട്ടുള്ളതാണ്, മനു പറഞ്ഞിട്ടുള്ളതനുസരിച്ചിട്ടാണ് തല വെട്ടിയത്. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നപ്പോ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ വന്നപ്പോ തീർച്ചയായിട്ടും ആക്കാൻ, ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ച് ശരിയാണ്, സാമ്പത്തികമായ ഒരു കൊള്ളയടിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് കൂടെ ജാതിയിൽ നിന്നും വിട്ടിട്ട് മനുഷ്യർക്കെല്ലാം നിയമം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്, ഇന്ത്യൻ പീനൽ കോഡ്. അന്നങ്ങനെയല്ല, ഓരോ ജാതിക്കാണ് നിയമം. ബ്രാഹ്മണൻ ഇന്ന തെറ്റ് ചെയ്താൽ ക്രിമിനൽ കുറ്റം, ബ്രാഹ്മണന് ഇന്ന ശിക്ഷ, ക്ഷത്രിയൻ ചെയ്ത ഇന്ന ശിക്ഷ, ശൂദ്രൻ ചെയ്ത, എല്ലാവർക്കും ശിക്ഷ വേറെ വേറെയാണ് ജാതിക്കാരെ. അതായിരുന്നു നൂറ്റാണ്ടുകളോളം ഇവിടെ നിന്നിരുന്ന ക്രിമിനൽ വ്യവസ്ഥ. ഇന്ത്യൻ പീനൽ കോഡെന്ന് പറഞ്ഞ് അത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്തു, ഇന്ത്യൻ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്, അവർ പറഞ്ഞു അത് ജാതിക്ക് അടിസ്ഥാനത്തിലല്ല, ഈ രാജ്യത്തെ പൗരന്മാർ ആരെന്ത് തെറ്റ് ചെയ്താലും എന്താണ്. പണ്ട് ശൂദ്രനെ കൊന്നുകഴിഞ്ഞാൽ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം തല മുട്ടയടിച്ചിട്ട് 3 ദിവസം ഉപവസിച്ചാണ്, ഇത്രയേ ഉള്ളൂ, തല പോകത്തില്ല, തലയുടെ മുടിയേ പോകത്തുള്ളൂ. ബ്രിട്ടീഷുകാർ പറഞ്ഞു അങ്ങനെയല്ല, അവന്റെ തലയും പോകും, ആരായാലും ശരി, ആരെ കൊന്നു, ഇതാ വ്യത്യാസം. അപ്പോ ആ ബ്രിട്ടീഷുകാരെ അംഗീകരിച്ചേ പറ്റും. സാമ്പത്തികമായ ചൂഷണം അവർ നടത്തുന്നതോടൊപ്പം തന്നെ എന്താണോ ഇവിടുത്തെ ഈ സാംസ്കാരിക അടിമത്തം എന്ന് പറയുന്നു, അതിനില്ലാതാക്കി ബ്രിട്ടീഷുകാർ. സാംസ്കാരിക അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണോ, മനുസ്മൃതി നോക്കി രാജ്യം ഭരിക്കുന്ന രീതി, അല്ലെങ്കിൽ ശങ്കരസ്മൃതി നോക്കി ഭരിക്കുന്ന രീതി ഇവിടെ അവസാനിപ്പിച്ചവരാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവിടെ അപ്പോൾ രണ്ട് ഭാഗമായി തിരിഞ്ഞു, ഇതിന് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നതിന് മുൻകൈയെടുത്ത ആരെന്നറിയാം, ഇവിടുത്തെ മെക്കാളെ, ഇവിടെ വിദ്യാഭ്യാസ പരിഷ്കരണം നടത്തി ഇന്ത്യ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നും പുള്ളിയെ എതിർക്കുന്ന മനുവാദികൾ, അതിന്റെ പിന്നിലുള്ളത് ഈ പീനൽ കോഡ് കൊണ്ടുവന്നതാണ്. അന്ന് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസും ബ്രിട്ടീഷുകാരെ എതിർത്തതിൻ്റെ ഒരു പ്രധാനമായ കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ടാണ്. അതായത് ഈ ക്രിമിനൽ പ്രൊസീജിയറൊക്കെ കൊണ്ടുവരിക ഇന്ത്യയിൽ, മനുസ്മൃതിയെ അല്ല അംഗീകരിച്ചത്. 1857 ശേഷം വിക്ടോറിയ മഹാരാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു, ഇവിടുത്തെ മതകാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടത്തില്ല എന്ന് പറഞ്ഞൊരു വിളംബരം വരെ പോയിരിക്കേണ്ടതുണ്ട്. കാരണം അന്ന് വന്നത് മതപരമായ ഒരു പ്രശ്നമാണ് ഉണ്ടായത്. 1857 എന്താ പറയുന്നത്, ശിപായി ലഹള എന്ന് അവർ പറയും, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഇന്ത്യക്കാർ. അപ്പോ അത് ഒരുപാട് ചരിത്രമുണ്ട്. അപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം തന്നെ വന്നത് ഈ മേൽജാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് വന്നു. അതിന്റെ ബാലഗംഗാധര തിലകനൊക്കെ അങ്ങനെ ഒന്നാണ്, ഹിന്ദുമതത്തിലൊരു പരിഷ്കാരം വരാൻ പാടില്ല. അതുകൊണ്ടാണ് അംബേദ്കർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് സമരം ചെയ്തില്ല. ബ്രിട്ടീഷുകാർ എത്ര കാലം ഇവിടെ നിൽക്കുന്നു, അത്രയും കാലം ഇവിടുത്തെ ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് രക്ഷയെന്നാണ് ഇവിടെ ചിന്തിച്ചിരുന്നത്. കാരണം ഇന്ത്യയുടെ ഈ നിയമം അനുസരിച്ച് മനുസ്മൃതിയാണല്ലോ ഇവിടുത്തെ നിയമം, അതനുസരിച്ച് ഇവർക്ക് യാതൊരു രക്ഷയില്ല എന്നും അവർ ബഹിഷ്കൃതരായി തന്നെ ഇല്ല. അതിനൊരു മാറ്റം വരുത്തി എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ നേട്ടം. അപ്പോൾ അത് മറ്റവർ മനസ്സിലാക്കി, ബ്രിട്ടീഷുകാർ ഭരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം സ്വതന്ത്രരാകും എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്നും മനുവാദികൾ പറയുന്നത് എന്താണ്, ഇവിടെ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ശുദ്ധാസംബന്ധമാണ് ഇത്, അന്നേ പറഞ്ഞിരുന്ന കാര്യമാണ്. അവരെന്താ, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മനുസ്മൃതി പോലെയുള്ള ശാസ്ത്രങ്ങൾ എഴുതി പിടിപ്പിച്ച് രൂക്ഷമാക്കിയ ഒരു സംഗതിയാണ്. ആ നിയമങ്ങൾ ഇന്ത്യയിലുള്ള രാജാക്കന്മാർ മുഴുവൻ അതനുസരിച്ചിവിടെ ഭരണം നടത്തിയ നൂറ്റാണ്. ഗുരുവും പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ക്ഷത്രിയന്മാരെ സ്മൃതികൾ നോക്കി രാജ്യം ഭരിക്കുന്നവരാണല്ലോ എന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ അന്നേ തുടങ്ങി, അതിന്റെ തുടർച്ചയാണ് നമ്പൂതിരിപ്പാടും പറഞ്ഞത്. എന്താണ് ഗുരു ബ്രിട്ടീഷുകാരുടെ പാദസേവനാണെന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞതിന് കാരണം അതാണ്. കാരണം ആ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ശരിയായ ബോധ്യം ഉണ്ടായിരുന്ന ആളാണ് ഇമ്പത്. മറുപക്ഷത്ത് എന്താണ്, അംബേദ്കർ നിയമമന്ത്രിയായി ഹിന്ദു കോട ബില്ല് കൊണ്ടുവന്നപ്പോഴൊക്കെ ഇവിടെ എതിർത്തുകാരാണ്, മേൽജാതിക്കാരാണ്. മനുസ്മൃതി എന്ന ഓർഗനൈസർ കേട്ടിട്ടുണ്ടോ? ഓർഗനൈസർ എന്ന് പറയുന്നത് എന്താണ്, എന്താണ് ഏതുപത്ര RSS മുഖപത്രം, അതിലൊക്കെ എഴുതി ഇവിടെ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭരണഘടന എന്ന് വെച്ചാൽ ആർഷ സംസ്കാരം അനുസരിച്ചായിരിക്കും. ആർഷ സംസ്കാരം എന്ന് വെച്ചാൽ എന്താ, മനുസ്മൃതി മറ്റും അതനുസരിച്ച് വേണം നിയമം ഉണ്ടാക്കേണ്ടത്. അംബേദ്കർ മാത്രമല്ല, അന്നത്തെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്ന് പറയുന്ന സമിതിയൊന്നും അതിനൊന്നും അംഗീകരിച്ചില്ല. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായി, പാർലമെന്റിലേക്കൊക്കെ തള്ളിക്കയറാൻ ശ്രമിച്ചു, വലിയ പ്രക്ഷോഭങ്ങളും ഉണ്ടായി. അതൊക്കെ മറ്റൊരു വിഷയമാണ്, EMS കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇപ്പൊ ഗുരു ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ദോഷവും പറയാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇവിടുത്തെ അന്നത്തെ താഴ്ന്ന വർഗക്കാർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്ത ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിൽ അത് സാധിക്കില്ലായിരുന്നു, ഇപ്പോഴൊന്നും ഇത് നടക്കത്തില്ലായിരുന്നു. പിന്നെ അവർ കച്ചവടക്കാരായതുകൊണ്ട് എന്ത് ചെയ്തു, അവർ സാമ്പത്തികമായി ചൂഷണം നടത്തി, അതിൻ്റെ ഒരു ദോഷവശം. ബംഗാൾ ക്ഷാമമൊക്കെ ഉണ്ടായ ബ്രിട്ടീഷുകാരുണ്ടാണെന്ന് പറയും. അതുപോട്ടെ, പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ചെയ്ത ബ്രിട്ടീഷുകാർ വന്നതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും രണ്ടും അതാണ് ഇന്ത്യയിലെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്. അത് അംഗീകരിച്ചേ പറ്റും. അല്ലാതെ സംസ്കൃതമാണ് പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇവിടെ ഇന്നും ആർഷ സംസ്കാരം നിലനിന്നാണ്. ബാക്കി പിന്നെ പറയേണ്ട ആവശ്യം. അത് നശിച്ചതുകൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടത്.